എന്നുള്ളത് തിരിച്ചറിയുന്ന ഒരു പ്രധാനമായ കാര്യമാണ്. അപ്പോ മൂല്യനിഷേധം എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്നുവെച്ചാൽ ഈ പ്രാചീനമായ പല മൂല്യങ്ങളെയും നിഷേധിക്കേണ്ടി വരും, ആധുനികമായ മൂല്യങ്ങളെ സ്വീകരിക്കേണ്ടി വരും. നമ്മുടെ പ്രാചീന മൂല്യങ്ങളിൽ ലിംഗനീതി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല, അവസര സമത്വം ഉണ്ടായിരുന്നില്ല. പ്രാചീന മൂല്യങ്ങൾ, ആർഷ മൂല്യങ്ങൾ, ഋഷിമാരുടെ മൂല്യങ്ങൾ അതുണ്ടായിരുന്നില്ല. ആധുനിക മൂല്യത്തിൽ അങ്ങനെയല്ല, അതിനൊക്കെ പ്രാധാന്യം കൂടി വരികയാണ്, പൂർണമായിന്നല്ല. അപ്പൊ അത്തരം എന്താണ്, പ്രാചീന മൂല്യങ്ങളിൽ നിന്ന് ആധുനിക മൂല്യങ്ങളിലേക്ക് തിരിഞ്ഞ ആളാണ് ഗുരു. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഗുരു എന്ത് ചെയ്തത്, ഉച്ചനീചത്വങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത് തിരുത്താൻ ശ്രമിച്ചത്. പ്രാചീന മൂല്യങ്ങൾ അങ്ങനെയല്ല, എല്ലാം ദൈവഹിതമാണ്. ഗുരുത്വം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ അതിന് കാരണം, അവന്റെ കർമ്മഫലം. അതാണ് ഗുരുത്വം ഇവിടെ സൂചിക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണം, അവന്റെ കർമ്മഫലം. ഇതാണ് പ്രാചീന മൂല്യങ്ങൾ. നേരെ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യമില്ലല്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യമില്ല. പേരെന്തോ ആയിക്കൊള്ളട്ടെ, എന്തോ ഒരുത്തൻ, ഒരു കോമാളി, അയാളിരുന്ന് പറഞ്ഞ സ്ഥലം ഇന്നെന്താണെന്നറിയാമോ? അഖില കേരള ചെത്ത് തൊഴിലാളി യൂണിയന്റെ ഓഫീസാണ് ആ പറഞ്ഞ സ്ഥലം. ഇയാളിരുന്ന് പറഞ്ഞ മാളിക ഗാന്ധിജിയെ കയറ്റാത്ത സ്ഥലം, ഇന്നിപ്പോ ചെത്ത് തൊഴിലാളി യൂണിയൻ ഓഫീസാണ്, അവര് വിലയ്ക്ക് വാങ്ങിയു വയ്ക്കത്ത്. ഞാനും ഓർക്കുന്നില്ല, ഓർക്കുമ്പം പറയാം. എന്തായാലും വാര്യരല്ല. അതാണ് ഈ മൂല്യങ്ങളിൽ വരുന്ന വ്യത്യാസം. മൂല്യബോധവും മനുഷ്യന്റെ മാറിക്കൊണ്ടേയിരിക്കും. സത്യം എന്ന് മാത്രം പറഞ്ഞാൽ കാര്യമില്ല, എന്താണ് സത്യം തിരിച്ചറിയണ്ടേ, ഏതാണ് സത്യം ഏതാണ് സത്യം അല്ലാത്ത. പണ്ട് ഈ പറയുന്ന എല്ലാ അസംബന്ധങ്ങളെയും ജനങ്ങൾ സത്യമെന്ന് കരുതിയിരുന്നു. അതൊക്കെ കാലഹരണപ്പെട്ടാണെന്ന് ഗുരു മനസ്സിലാക്കി. അതുകൊണ്ട് ആധുനിക മൂല്യങ്ങളിലേക്ക് തിരിഞ്ഞ അത് അവസാനിക്കുന്നില്ല. ഗുരു ഒരു മാറ്റം കാണിച്ചു തന്ന് ഇന്നിപ്പോ വീണ്ടും മാറിക്കൊണ്ടേയിരിക്കുന്നു. മൂല്യബോധം മനുഷ്യന്റെ എപ്പോഴും നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന് തുടക്കം കുറിച്ച ആളാണ് ഗുരു. അപ്പോ പ്രാചീനമായതൊക്കെ അന്നത്തെ കാലത്ത് നടന്നു, ഇന്നതിനൊന്നും യാതൊരു സാധ്യതയില്ല, നിലനിൽപ്പില്ല. തീർച്ചയായിട്ടും ശിവരിമഠം എന്ന് വെച്ചാൽ ശിവരിമഠമായോ ഗുരുവിന്റെ ആശയങ്ങളെയോ സ്പർശിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ ശിവരിമഠത്തിന് അതിൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. മറ്റുള്ളവരത് അംഗീകരിച്ചാലോ അംഗീകരിച്ചില്ലെങ്കിലോ അത് ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റും സ്വാധീനങ്ങളിലൊന്നും പെടാതെ ഗുരുവിന്റേതായ ആശയത്തിൽ നിന്നുകൊണ്ട് അതിന് പ്രതികരിക്കണം. അത് ആണ് കാരണം. അങ്ങനെയൊക്കെ വരുമ്പോഴേ ശിവഗിരി മഠത്തെ ശ്രദ്ധിക്കും. ഇവിടെ സെൻസുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് സമൂഹത്തിന് മനസ്സിലാകത്തുള്ളു. ഇതൊക്കെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ പോരാ, പുറത്തിറങ്ങി പറയുന്ന കേട്ടാ നല്ലൊരു പ്രസംഗ സ്റ്റൈലൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് തിണ്ണയും എടുക്കാണ്. വെരി ഗുഡ്. ഈ മൂല്യങ്ങളെന്ന് പറയുന്നത് സ്ഥിരമായ മൂല്യമില്ല, അങ്ങനെ പറയരുത്. മൂല്യങ്ങൾ എന്ത് ചെയ്യും? മൂല്യങ്ങളെന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഈ ആവേശം പിടിക്കാതെ പറയുന്നതാണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോ ഗുരു പല കാര്യങ്ങളും തുടങ്ങി വെച്ച് മാറ്റത്തിനാണ്. അപ്പം മാറ്റം എന്നുള്ള അല്ലെങ്കിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, പല കാര്യങ്ങളും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോ നമുക്ക് അത് എന്താണ്, സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്, അത് ചലനാത്മകമാണ്. സമൂഹം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളതിനൊപ്പം സഞ്ചരിക്കണം. ഗുരു നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിനൊപ്പം ചലിക്കാനേ നമുക്ക് പറ്റൂ. ഗുരു അങ്ങനെയല്ല, സമൂഹത്തെ ചലിപ്പിച്ച ആളാണ്. മനസ്സിലായോ? അത് ഗുരുവിനെ പോലെയുള്ള അത്രയും വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ സമൂഹത്തെ തന്നെ ചലിപ്പിക്കാൻ പറ്റൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ പക്ഷം ഈ ചലിക്കുന്ന സമൂഹത്തിനൊപ്പം ചലിക്കാനെങ്കിലുമുള്ള ഒരു ശേഷി, ഒരു ബോധം, വിവേകം നമുക്ക് വേണം. അപ്പോൾ മാറുന്ന മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വരണം, പോകാൻ തയ്യാറാവണം. അപ്പോൾ അല്ലാതെ യാഥാസ്ഥിത പഴഞ്ചൻ മൂല്യബോധം അതിലൊക്കെ ഇന്നും പിടിച്ചു നിൽക്കുക, അതൊക്കെ അബദ്ധമാണ്. അതൊക്കെ സാധാരണ എല്ലാ സ്റ്റേജിലും കേൾക്കുന്നതാണ് ഈ പറയുന്നത്. പ്രസംഗം തുടങ്ങുന്ന ലക്ഷണമാണ് കണ്ട കേട്ടിട്ട്. ഇപ്പൊ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. നമ്മളീ പറഞ്ഞിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. അതൊക്കെ ശരി, സമ്മതിച്ച്. ഇനി പറഞ്ഞില്ലെങ്കിലും നമ്മളീ പറഞ്ഞെടുത്തൊന്ന് ഇപ്പം തൽക്കാലം മുമ്പോട്ട് പോകണം. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. എന്നെ കൂടെ വലിച്ചു കൊണ്ടുവന്ന് കുഴിച്ചാടി. ഏതാശയം? ആ നമ്മളിപ്പോ പറഞ്ഞിരുന്ന് കൊണ്ടുവരുന്ന അവിടെ നിന്നും പോട്ട് ചിന്തിക്കുന്നു. ആ ശരി, അതാണ് ആ ഉണ്ട. കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയം ഒരു മിനിറ്റ്, കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു പോയിന്റ് പറയാമോ? അല്ലല്ല, ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഒരു പോയിന്റ് പറയാമോ? ഇരുപത്തിനാല് വർഷം ബ്രഹ്മവിദ്യാലയത്തിൽ ഇരിക്കുന്ന ആളാണ്. ഇത് 24-ാമത്തെ വർഷമാണ്. ഇവിടെ തന്നെ. അപ്പൊ ഇതാണ് നമ്മള് എന്താണ്, ഒരു നമ്മള് ഒരു ദിവസം പറയുന്നതിലെ ചില പോയിന്റുകൾ നമ്മൾ ഓർത്തു വയ്ക്കണം, മനസ്സിലാക്കി. ഓർത്തു വയ്ക്കുകയല്ല, നമ്മളതിനെ ഉൾക്കൊള്ളണം. നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയാണെന്ന് തോന്നുന്നെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, തള്ളിക്കളെ. അപ്പോ അങ്ങനെ ഉൾക്കൊണ്ട് പിന്നെ ചിന്തിച്ച് സ്വാംശീകരിച്ച് അങ്ങനെ മുമ്പോട്ട് പോകണം, എന്നാലേ ശരിയാവും. ഇന്നലത്തെ വിട്ടിട്ട് ഇന്ന് പുതിയതിലേക്ക് വന്നാൽ ശരിയാവും. എന്താണിപ്പോ പറഞ്ഞത്? ആ അത് നമ്മള് അടുത്ത് എന്താണ് അടുത്തു വരുന്ന എന്താണ് ഭൂതദയാ ക്ഷമാബ്ദിയോ, അവിടെ ക്ഷമയെ കുറിച്ച് പറഞ്ഞത്. ക്ഷമാബ്ധി, ക്ഷമാ സമുദ്രം, ക്ഷമയുടെ അപാരമായ ഒരു സമുദ്രം. അപാര സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? അപാര സമുദ്രം. പാര എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയിലും കാണും പാര. ഈ അപാര സമുദ്രം എന്ന് വെച്ചാൽ എന്താണോ? എന്താണ് മലയാളമാണോ? പാര എന്ന് വെച്ചാൽ മറുകര, ഈ കരയും പറയും. ആ പാരമെന്ന് വെച്ചാൽ മറുകര ഇല്ലാത്ത സമുദ്രം എന്നാണ്. മനസ്സിലായോ? മറുകരയില്ലാത്ത സമുദ്രം എന്ന് വെച്ചാൽ നമ്മുടെ സമുദ്രത്തിന് ഒരു മറുകരയുണ്ട്, അങ്ങനെ സങ്കല്പിച്ചു നോക്കുകയാണ്. മറുകര ഇല്ലാത്ത ഒരു സമുദ്രം, അതാണ് ക്ഷമ. ഇവിടെ പറയുന്നത് നമുക്ക് ആരാണെന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഇവിടെ പ്രധാനമായും പറയുന്ന ആരാണ്? അർദ്ധമാന മഹാവീരൻ. ചരിത്രത്തിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ജൈനമത സ്ഥാപകൻ എന്നറിയപ്പെടുന്നു. 12 വർഷം അതി കഠിനമായ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് തീർത്ഥങ്കരൻ എന്നാണ് അറിയപ്പെടുന്നത്. അവസാന തീർത്ഥങ്കരൻ മുക്തന്മാരാണ്. മുക്തന്മാരെന്ന് പറഞ്ഞാലും പോരാ, മുക്തന്മാരെ പൊതുവെ അവർ പറയുന്ന സിദ്ധന്മാരെന്നാണ്. സിദ്ധന്മാർ ഇത് ചില വെറൈറ്റി ആൾക്കാരാണ് തീർത്ഥങ്കരന്മാർ. സിദ്ധന്മാരെക്കാളും മേളിലാണ് മുക്തന്മാര്, ഈ തീർത്ഥങ്കരന്മാര്. അപ്പോൾ അവിടെ പ്രധാനമായും പറഞ്ഞത് അഹിംസയെക്കുറിച്ചാണ്. നമ്മുടെ ഭാരതത്തിലെ അഹിംസ എന്നുള്ള ഒരു ആശയത്തെ പ്രത്യക്ഷമായി കൊണ്ടുവന്നത് വർദ്ധമാന മഹാവീരനാണ്. അത് കഴിഞ്ഞാണ് ബുദ്ധനിലേക്ക് വരുന്നത്. പക്ഷെ എല്ലാവരും ബുദ്ധനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വർദ്ധമാന മഹാവീരന് അത്ര വലിയൊരു പ്രാധാന്യം കൊടുക്കാറില്ല. എന്നാൽ ബുദ്ധമതത്തെ അപേക്ഷിച്ച് ഇന്നും ഭാരതത്തിൽ നിലനിൽക്കുന്നത് കൂടുതലും ജൈനന്മാരാണ്, ജൈനമത അനുയായികളാണ്. അവർ ഏകദേശം 50 ലക്ഷത്തോളം പേരും ലോകത്തുണ്ട്. അത് വലിയൊരു ശതമാനം ഭാരതത്തിലാണ്. അത്രയും പേര് ബുദ്ധമത വിശ്വാസികൾ ഭാരതത്തിൽ ഇന്നില്ല. പിന്നെ ശരിക്കും ബുദ്ധമതവും ജൈനമതവും അവരുടെ ഉപദേശങ്ങളൊക്കെ പഠിച്ച ഇത് രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നി. പല സ്ഥലത്ത് പല കാര്യങ്ങളിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അവരുടെ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും. കാരണം അഹിംസ എന്ന് പറയുന്ന ആശയം, അഹിംസ എന്ന് പറയുന്നത് ബുദ്ധന് കിട്ടിയത് ജൈനന്മാരിൽ നിന്നാണ് പ്രചാരത്തിൽ. അത് ബുദ്ധനേക്കാളും ഒരു പടിയുടെ മേളിലാണ് മഹാവീരന്റെ അഹിംസ. ബുദ്ധൻ പറയുന്നത്, ബുദ്ധന്റെ ഉപദേശങ്ങൾ പറയുന്നത് പ്രതിരോധത്തിന് വേണ്ടിയിട്ട്, സൈന്യത്തെ നിലനിർത്താം, അക്രമികളെ അടിച്ചൊതുക്കുന്നതിന്, രാജ്യത്ത് സമാധാനം നിലനിർത്തുന്നതിനൊക്കെ സൈന്യം വേണമെന്നുള്ള പക്ഷക്കാരനായിരുന്നു ബുദ്ധൻ. അതെ, ബുദ്ധഭിക്ഷുക്കൾ അതൊക്കെ ആകാവുന്നൊരു പക്ഷമായിരുന്നു. പക്ഷേ ജൈനന്മാര് അതിനെ അംഗീകരിക്കുന്നില്ല. പ്രതിരോധത്തിന് വേണ്ടി പോലും ഹിംസ പാടില്ലെന്നാണ് അവരുടെ അഭിപ്രായം. ഹിംസയെ പാടില്ല. അത് അത്രയും കർശനമായി അഹിംസ അവിടുന്ന് സ്വീകരിച്ചവരാണ്. അഹിംസ, സ്യാദ്വാദം, അപരിഗ്രഹം, ഇതിനാണ് അവര് രത്നത്രയം എന്ന് പറയുന്നത് ജൈനന്മാരുടെ. അതിൽ ആദ്യം പറയുന്ന അഹിംസയാണ്. സ്യാദ്വാദം എന്ന് പറയുന്ന അവരുടെ തത്വചിന്തയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അപരിഗ്രഹം അതുപോലെ പ്രാധാന്യമുള്ളതാണ്. അതില് ജൈനന്മാര് അത് ഓഫ് ചെയ്ത് വയ്ക്കും. അപ്പോ ജൈനന്മാര് ചില ജൈനന്മാരുടെ പടം, ജൈനന്മാര് സാറിന് ബുദ്ധനെ പോലെ തന്നെ ഇരിക്കുന്ന പോസ്റ്റർ ഉണ്ടാവില്ല, പ്രതിമകളും മറ്റുമൊക്കെ ഉണ്ട്. തീർത്ഥങ്കരന്മാരുടെ പ്രതിമകൾ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ വടി പോലെ നിൽക്കുന്നത്. കർണാടകത്തിലെ ആ പ്രതിമ എത്ര 75 മീറ്റർ എങ്ങാണ്ട്, ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ 2 പ്രതിമയാണ്, മോണോലിത്തിക്. എങ്ങനെ കർണാടകത്തിൽ ധാരാളമാണ്. അത് കർണാടകത്തിലുണ്ടാകാൻ കാരണം ഗുപ്ത കാലഘട്ടത്തിലാണെന്ന് പറയുന്നത്, ഒരു ജൈന ഭിക്ഷു 12 ഒരു വരൾച്ചയെ പ്രവചിച്ചിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഭദ്രബാഹുവിന്റെ കാലഘട്ടമാണ് എന്നാണ് തോന്നുന്നത്. അങ്ങനെ അവര് തിരിച്ച് അവർ നേരെ ഇങ്ങനെ വന്നു വന്ന് കർണാടകത്തിലേക്ക് വന്നു. അങ്ങനെ കർണാടകത്തിൽ ഇത് വളരെ വ്യാപിച്ച് അവര് തിരിച്ച് അങ്ങ് ചെന്നു കഴിഞ്ഞപ്പോ അതുവരെ അവര് ദിഗംബരന്മാരായിരുന്നു. ദിഗംബരം എന്ന് പറഞ്ഞ എന്താണ്, എന്താണ് അതിന്റെ അർത്ഥം? ദിക്കെന്ന് വെച്ചാൽ ആകാശം, അത് തന്നെ അമ്പരമാക്കിയവരെന്ന് വെച്ചാൽ വസ്ത്രമാക്കിയവർ, നിഗംബരന്മാർ, വേറെ ഒന്നുമില്ല. ദിക്കുകൾ തന്നെ അവരുടെ വസ്ത്രം, നിഗംബരന്മാർ. എന്തിനാണ് അവർ ഈ ദിഗംബരന്മാരായതെന്ന് വെച്ചാൽ അഹിംസയ്ക്ക് വേണ്ടിയിട്ട്, അഹിംസാവൃതത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ അഹിംസ എത്രത്തോളം പാലിച്ചു എന്ന് അതാണ് ഞാൻ പറയാൻ വന്നത്. ഈ മൂർത്തികൾ രണ്ടു തരത്തിലുണ്ട്, ഇങ്ങനെ നിൽക്കുന്ന മൂർത്തിയും ഇരിക്കുന്ന മൂർത്തി. ആ നിൽക്കുന്ന മൂർത്തി എന്താണെന്നറിയാമോ? എന്റെ മുമ്പെ ചെന്ന് നോക്കിയാൽ നമുക്കറിയാം, തറയിൽ നിന്ന് ചെറ വള്ളികളെല്ലാം ഇങ്ങനെ പടർന്ന് ദേഹത്ത് കയറിയിരിക്കുന്നു. എന്നുവെച്ചാൽ ഈ ആശാൻ 1 ഇങ്ങനെ നിന്ന് കളഞ്ഞെന്നാണ്. അതെ, ഒറ്റ നിൽപ്പ് എന്ന് സമാധിയായി. ഇത് കഥയാണ്, നടക്കുന്ന കാര്യമൊന്നുമല്ല, കഥയായിട്ടെടുത്താൽ മതി. പക്ഷെ അതിന്റെ പിന്നിലൊരു തത്വമുണ്ട്. കാരണം ഇദ്ദേഹത്തിന് സമാധിയാവണമെന്ന് തോന്നുന്നു. ഇപ്പൊ ജൈനന്മാർക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവർക്ക് അവരെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഹിംസയും പാടില്ല. ഹിംസ പാപം, പാപം പുനർജന്മത്തെ ഉണ്ടാക്കും. അപ്പോൾ ആത്മാവിനെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അഹിംസ ചെയ്തിരിക്കുക. അപ്പോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും എന്ത് വരും? ഹിംസ വരും. ഹിംസിക്കാതെ ജീവിക്കാൻ പറ്റുന്നത് അവർക്കും അറിയാം. അതുകൊണ്ട് അവരെന്ത് വിചാരിച്ചു? ജീവിതം അവസാനിപ്പിക്കാം. പക്ഷെ അത് അഹിംസയിലൂടെ അവസാനിപ്പിക്കണം. അതെന്ത് അവസാനിക്കണം? എങ്ങനെ അവസാനിപ്പിക്കും? അപ്പോ ഈ ബുദ്ധനെ പോലെ ഇരിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇരുന്ന സ്ഥലം കൂടുതൽ വേണം അല്ലേ? നമ്മൾ ഈ ചന്തി പോയി ഇരിക്കുന്ന സ്ഥലത്തുള്ള പ്രാണികളെല്ലാം ചാവും. നിൽക്കുകയാണെങ്കിലോ കാലിലും കാലിന്റെ അടിവശ ശകലം പൊങ്ങിയല്ലേ ഇരിക്കുന്നത്. ഔപ്പുറ്റി വിരലിന്റെ ഭാഗത്തും ഒന്നും എന്തെങ്കിലും കയറിയാലും കഴിഞ്ഞു പോകും. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്തുള്ള പ്രാണികൾ മാത്രമേ ചാകത്തുള്ളൂ. എന്നാൽ പിന്നെ നിന്ന് സമാധിയായിക്കളെ. അങ്ങനെ നിന്ന് സമാധിയായ ആ പ്രതിമയാണ് അവിടെ വച്ചിരിക്കുന്നത്. അങ്ങനെ നിന്ന് ഉണങ്ങി മൊരിഞ്ഞ് ആഹാരം വെള്ളമൊന്നും കുടിക്കാതെ കൈയിങ്ങനെ രണ്ട് സൈഡിലേക്കും താഴ്ത്തിയിട്ടിരിക്കുന്നതാണ്. എന്നുവെച്ചാൽ കൈയും കാലും ഒന്നും അനക്കാതെ ക്രമേണ ശ്വാസം നിലച്ച് നിന്ന് മരിച്ചു പോവുക. അപ്പോൾ ഒരു ഹിംസയും ഇല്ലാതെ ആൾ മരിക്കുക. ഇനി ഹിംസിച്ചാൽ തന്നെ പരമാവധി ഹിംസ കുറച്ച് മരിക്കുക, സമാധി. അതാണ് നിന്ന. ഇത് കഥയാണെന്ന് പറഞ്ഞില്ലേ? കഥയിൽ ചോദ്യമില്ല, ഇത് കഥയാണ്. നിന്ന് മരിച്ചോ ഇല്ലേ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊരു കഥയാണ്. അതിന്റെ പിന്നിലുള്ള ആശയം നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ പിന്നിലുള്ള ഒരു ആശയം ഇതാണ്: ഹിംസിക്കരുത്. ഹിംസിക്കാതിരിക്കാൻ വേണ്ടി ഇരുന്ന് മരിക്കുന്നതിനും നല്ലതെന്തെന്ന് വിചാരിച്ചു, നിന്ന് മരിക്കുന്നതാണെന്ന് വിചാരിച്ചു. അത്രയുമാത്രം അവര് അഹിംസാവ്രതം സ്വീകരിച്ചിരുന്നവരെന്നാണ് പറയുന്നത്. പിന്നെ അവര് തുണി കൊടുത്തില്ല. തുണി കൊടുക്കാത്ത എന്താണ്? അതും ഹിംസം തന്നെയാണ്. തുണി നമ്മള് ഹിംസയും അപരിഗ്രഹവും. തുണി കൊടുക്കുക എന്ന് പറഞ്ഞാൽ തുണി കഴുകണ്ടേ? തുണി എടുത്തിങ്ങനെ പിടിക്കുക പിടിക്കുക ചെയ്യുമ്പോഴത്തേക്ക് അതിനും കുറെ പ്രാണികളൊക്കെ ചാവും. ഉറുമ്പ് അല്ലെങ്കിൽ അതിലും ചെറിയ പ്രാണികളൊക്കെ ചാവും. അതുകൊണ്ട് ദിഗംബരന്മാരെന്ത് ചെയ്തു, എന്നാ തുണി കൊടുക്കണ്ട, അല്ല വെറുതെ ഒരു ഷോയ്ക്ക് വേണ്ടി തുണി കൊടുക്കാതെ നടന്നവരെ നടന്നതല്ല, ഫാഷനല്ല ഇന്നത്തെ പോലെ. അഹിംസയ്ക്ക് വേണ്ടി തുണി ഉപേക്ഷിച്ചവരാണ് അവര്. അപരിഗ്രഹം പരിഗ്രഹിക്കായിരിക്കും, ഒന്നും ഒന്നും പാടില്ല എന്നുള്ളതാണ്. അതായത് ജൈന ഭിക്ഷുക്കൾ സാധുക്കളെന്നും പറയാം അവര്. അവർക്ക് അവരുടെ പേരിലോ അവരുടെ ഇതിലോ ഒരു തരത്തിലും എന്താണ് സ്വത്തുക്കളോ ഒന്നും തന്നെ പാടില്ല. അവര് ഇപ്പോഴും ജൈന ഭിക്ഷുക്കൾ സന്യാസം സ്വീകരിക്കുമ്പം അവരെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്തിട്ട് അവർക്ക് സ്വന്തം പേരിൽ ഒന്നും വയ്ക്കാതെ. അതിൽ പിന്നെ ദിഗംബരന്മാരെന്ന് പറയുന്നത് അല്ലാതെ ശ്വേതാംബരന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായി. അതിൽ തന്നെ പല ഗ്രൂപ്പുകളുണ്ടായി. ഇന്ന് കാവി കൊടുക്കുന്ന മഞ്ഞ കൊടുക്കുന്ന ജൈന ഭിക്ഷുക്കളൊക്കെ ഉണ്ട്, വെള്ളം മാത്രമാണ്. അപ്പൊ ഈ ദിഗംബരന്മാര് ഇന്നും അവര് സ്വന്തമായിട്ട് ഒരു സാധനവും അവരുടേതായ ഒന്നും സൂക്ഷിക്കാറില്ല, ഒരു വാച്ച് പോലും ഉപയോഗിക്കത്തില്ല അവര്. ആഹാരം ഒരു നേരം മാത്രം, അത് ആഹാരം അവര് ആഹാരം കഴിക്കാൻ പാത്രം ഉപയോഗിക്കത്തില്ല, പാത്രത്തിൽ ആഹാരം കഴിക്കില്ല. ആഹാരം കൊടുക്കുന്നത് ഗൃഹസ്ഥന്മാർ കൊണ്ടുവന്ന് അവരിങ്ങനെ കൈ കാണിക്കുമ്പോൾ കയ്യിൽ ഒഴിച്ചു കൊടുക്കും. ആ കയ്യിൽ കിട്ടുന്നത് മാത്രം അവർ കഴിക്കും. കയ്യിലൊഴിക്കുമ്പോൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് താഴോട്ട് പോയാലേ, വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറേ അങ്ങ് താഴോട്ട് പോകും, പോയാതെ പോയി, കൈ കിട്ടുന്നത് മാത്രം കഴിക്കും, ഒരു നേരം കഴിക്കത്തുള്ളൂ. അത്രയും കൃത്യമായ എന്താണ് ഇത്രയും കർശനമായ അഹിംസാവ്രതം പാലിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ ഹിംസ സംഭവിച്ചു കഴിഞ്ഞാൽ തന്റെ ആത്മാവിൽ പാപം ഉണ്ടാവും. ആത്മാവിൽ പാപം ഉണ്ടായാൽ പുനർജന്മം ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ഈ പിടാപ്പാടെല്ലാം പെടുന്നത്. ഇന്നത്തെ ഈ ഹിന്ദുമതം, ഇന്നത്തെ ഹിന്ദുമതം എന്ന് പറയണോ, അന്ന് ഹിന്ദുമതമൊന്നുമില്ല. ഇന്നത്തെ ഹിന്ദുമതത്തിലൊക്കെ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നിന്നൊക്കെ വന്നതാണ്. ഈ ജൈനമതത്തിൻ്റെയൊക്കെ അവരുടെ ഏറ്റവും പ്രധാനമായ ഒരു അഭ്യാസമാണ് ഉപവാസം. ഉപവാസം എന്ന് വെച്ചാൽ അതിങ്ങനെ മത്സരിച്ചുള്ള ഉപവാസമാണ്. 20 ദിവസം, 30 ദിവസം, 40 ദിവസം ഒക്കെ അങ്ങ് ഉപവസിക്കുകയാണ്. ചൂടുവെള്ളം മാത്രം കുടിക്കും. വെള്ളം ചൂടാക്കുന്നതിന് മുമ്പ് വെള്ളം വളരെ നേർത്ത തുണി വെച്ച് അരിച്ച് അങ്ങനെ ഒക്കെയാണ് അവര്. എന്തൊക്കെ അവരുടെ ആചാരങ്ങൾ, വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കത്തില്ല. എന്തിനാണെന്നറിയാമോ? എന്തിനാണ്? അഹിംസ. എന്തിന്? ഇരുട്ടത്ത്, ഇരുട്ടത്തല്ല രാത്രി, പഴയകാലത്തല്ലേ രാത്രി ഭക്ഷണം കഴിക്കണമെങ്കിൽ വിളക്ക് കൊളുത്തണം. വിളക്ക്, രാത്രി വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ എന്തോ ഒരു ശലഭങ്ങൾ വന്ന് അതിപ്പെടും. ശലഭങ്ങൾ അതി വന്നപ്പെടും, അത് ചാവും. അതുകൊണ്ട് എന്നാ പിന്നെ രാത്രി വിളക്ക് കൊളുത്തുണ്ട്. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, രാത്രി ഒരു വിളക്കും അവർ. വടക്കേന്ത്യയിലൊക്കെ ആശ്രമങ്ങളിൽ ഇന്നിങ്ങനെ ഒരു നിയമമുണ്ട്, 5 മണി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കില്ല. ഇതൊക്കെ ജൈനന്മാരിൽ നിന്ന് കിട്ടിയതാണ്. അത് തന്നെ പറഞ്ഞത്, പലയിടത്തും ഉണ്ടെന്ന്. പക്ഷേ എല്ലാത്തിനും മാറ്റം വന്നതുപോലെ ജൈനരിൽ ഒരുപാട് സമ്പ്രദായങ്ങളുണ്ടായി. ഇന്ന് അവർ ഈ ഞാൻ പറയുന്നത് പോലെ പൂർണ്ണമായും അവർ പാലിക്കുന്നൊന്നുമില്ല. കാലം മാറിയില്ല, പലതും അവർക്കും പാലിക്കാൻ പറ്റില്ല ഇന്ന് പത്രങ്ങളിൽ. പക്ഷേ ഈ പറയുന്ന ദിഗംബരന്മാര് ഇന്നുമുണ്ട്. ഞാനൊരു ദിവസം ഡൽഹിയിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലത്ത്, ഭയങ്കര അശോക് നഗർ അണ്ണ എന്റെ ഓർമ്മ, ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. രാവിലെ ഒരു 7 മണി, രാവിലെ 7 മണിക്ക് ഡൽഹിയിലൊക്കെ റോഡ് നിറയും, അവിടെ വന്നിട്ട് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോ അവിടെയാണോ എന്തോ പറഞ്ഞു. ആ പെട്ടെന്ന് എനിക്കങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല, രാവിലെ ആകുമ്പോഴത്തേക്ക് സാധനം കടക്കാൻ പറ്റുന്നതാണ്, ഒന്നും പറ്റുന്നില്ല. പെട്ടെന്നാണ് എല്ലാ ട്രാഫിക്കും നിന്നു, പോലീസുകാരൊക്കെ അവിടെ വന്നു, രണ്ട് സൈഡിലുള്ള വണ്ടികളൊക്കെ അവിടെ നിറച്ചു നോക്കി. എതിർ സൈഡിൽ നിന്ന് എനിക്കെതിരെ ഒരു രണ്ട് ജൈന സന്യാസിമാർ വരുന്നു. ഡൽഹിയിൽ ഒരു തുണി കൊടുത്തിട്ടില്ല, അവരുടെ കയ്യിൽ ഒന്നുമില്ല. കൂടെ ഒരു ഗൃഹസ്ഥൻ വരുന്നുണ്ട്, ഒരു ഭക്തൻ, അയാളുടെ കയ്യിലൊരു കമണ്ടലുമുണ്ട്. പിന്നെ അവരിങ്ങനെ മുമ്പേ നടന്നുപോയി, കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ പിറകിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പ്, ഒരു മൂന്ന് സ്ത്രീകളുണ്ട്. ഒരിക്കലേ നോക്കിയുള്ളൂ, പിന്നെ നോക്കാൻ തോന്നിയില്ല, കാരണം അവരെ ദേഹത്ത് കൂടുക അശ്രമേ ഇല്ല, ഒരു നൂല് പോലുമില്ല. ഡൽഹിയിൽ ഇത്രയും തിരക്കുള്ള റോഡിൽ കൂടെ സ്ത്രീകൾ, അവരിങ്ങനെ വന്നു. ഞാൻ നോക്കിയോ, ഞാൻ അതിശയിച്ചു പോയി. ഇവരങ്ങനെ അവർക്ക് യാതൊരു കൂസലുമില്ല, അവരിങ്ങനെ നടന്നു വരുന്നു, ഒരു അവർക്ക് യാതൊരു ഭാവഭേദമില്ല. അപ്പോ എതിരെ വണ്ടികളെല്ലാം വളരെ ബഹുമാനപൂർവ്വം വണ്ടികളൊക്കെ അവിടെ നിർത്തി. എനിക്ക് മനസ്സിലായത് ഇവിടെ നിത്യ സംഭവമാണെന്ന്. നമ്മൾ ഈ റോഡിൽ ആനയൊക്കെ പോകുമ്പോഴേ നമ്മൾ കാറിലൊക്കെ പോകണമെങ്കിൽ ഒന്ന് ബ്രേക്ക് വിട്ടു. ഒന്നുകിൽ നമ്മൾ പോയിട്ട് ആന പോകണം, അല്ലെങ്കിൽ ആന പോയിട്ട് നമ്മൾ പോകണം. ഇത് രണ്ടും കൊണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആന തുമ്പിക്കെടുത്ത് ഇങ്ങനെ ഒന്ന് വീശി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുപോലെ വണ്ടികളെല്ലാം ഒന്ന് ബ്രേക്ക് വിട്ടി അങ്ങനെ നിൽക്കുകയാണ്. ഇവരിങ്ങനെ പതുക്കെ റോഡ് ക്രോസ് ചെയ്ത്, ഇതൊന്നും അറിയാത്തത്, വണ്ടി വരുന്നെന്നും ആൾക്കാർ നോക്കുന്നെന്നും. ആൾക്കാരും എനിക്ക് തോന്നുന്നില്ല അവിടെ ആരെങ്കിലും അങ്ങനെ വരുന്നവരെ ഒരു മോശമായ കണ്ണുകൊണ്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത് തോന്നത്തില്ല, അവർ വരുന്ന അത് അങ്ങനെയാണ്. അവിടെ എല്ലാവർക്കും അറിയാം അവരെ ദേഹത്ത് ഒരു വസ്ത്രവും സ്ത്രീകളും. പക്ഷേ ദിഗംബരന്മാരിൽ സ്ത്രീകൾ ദേഹത്തൊരു വെള്ള വസ്ത്രം ചുറ്റാറുണ്ട്, അങ്ങനെ ചുറ്റാറുണ്ട് അവർ. പക്ഷെ ഞാനത് നടപ്പോൾ അതുമില്ല. പിന്നെ ദിഗംബരന്മാർ പഴയകാലത്ത് സ്ത്രീകളുടെ ഈ ഭിക്ഷുവാകുന്നതിന് അവർ വലിയ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അത് പ്രോത്സാഹിപ്പിക്കാത്തതിൻ്റെ കാരണം, ഈ പുരുഷന്മാരുള്ളിടത്ത് സ്ത്രീകളും വന്നാൽ പ്രശ്നമാവും, അത് ഒഴിവാക്കാനാണ്. എന്നാലും അവർ പാടില്ല എന്ന് പറഞ്ഞില്ല, പക്ഷെ അവർ കൂടുതലും അവർ സ്ത്രീകളെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. അത് അതിന് കാരണങ്ങളുണ്ട്. ഗുരു തന്നെ പറഞ്ഞില്ലേ, സ്ത്രീക്കും പുരുഷനും പ്രത്യേകം പ്രത്യേകം ആശ്രമം വേണം, അതുപോലെ. പക്ഷെ ശ്വേതാംബരന്മാരങ്ങനെയല്ല. ശ്വേതാംബരന്മാര് സ്ത്രീ സന്യാസത്തെ ഒരുപാട് ശ്രമണകളെന്ന് പറയും, അവരൊരുപാട് പ്രോത്സാഹിപ്പിച്ചവരാണ്. അവരുടെ ഇടയിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ വിശ്വാസം അനുസരിച്ച് തീർത്ഥങ്കരന്മാരിൽ ഒരാൾ 19-ാമത്തെ തീർത്ഥങ്കര മല്ലീനാഥ് അറിയപ്പെടും. ഈ മല്ലീനാഥ ഒരു സ്ത്രീയായിരുന്നു എന്നാണ്. തീർത്ഥങ്കരെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും അവർ ഈ സംസാരത്തിലേക്ക് വരാത്ത ആൾക്കാരാണ്, ഇത്രയും കൂടിയാണ്. ഒരു ജീവൻ ഒരിക്കലും തീർത്ഥങ്കരനാകാൻ പറ്റില്ല. അങ്ങേറ്റമായാൽ ഒന്നുകിൽ അരിഹന്താകാം, അല്ലെങ്കിൽ സിദ്ധനാകാം, അതിനപ്പുറം തീർത്ഥങ്കരനാകാൻ പറ്റത്തില്ല ഒരു ഭിക്ഷുവിന്. അങ്ങനെയുള്ള തീർത്ഥങ്കര പദവിയിലെത്തിയ ആളാണ് മല്ലിനാഥ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ധർമ്മസ്ഥലില് അതിനെ കുറിച്ച് അവര് ജൈനന്മാരാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നതിന്റെ അത് വരട്ടെ. ഈ മല്ലിനാഥ എന്ന് പറയുന്നതിന് ശ്വേതാംബരന്മാരാണ് പറയുന്നത്, അത് സ്ത്രീയാണെന്ന്. ദിഗംബരന്മാർ പറയുന്നത് അത് പുരുഷനാണെന്ന്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. പേര് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവുന്നില്ല. ഈ ദിഗംബ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗുപ്ത കാലഘട്ടത്തില് അവിടെ നിന്ന് കുറെ പേര് ഇങ്ങോട്ട് വന്നു, കർണാടകത്തിൽ വന്നു. പിന്നെ 12 വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു ചെന്നപ്പോൾ അവിടെയുള്ള ഈ ഭിക്ഷുക്കളെല്ലാം വസ്ത്രം കൊടുത്തിരിക്കുന്നു. അവിടെ വെച്ച് അവർ തെറ്റിപ്പിരിഞ്ഞു. അന്ന് വസ്ത്രം കൊടുത്തവരാണ് ശ്വേതാംബരന്മാർ. അപ്പൊ ദിഗംബരന്മാരെന്ന് പറയുന്നത് വളരെ യാഥാസ്ഥികന്മാര്, ശ്വേതാംബരന്മാര്, ലിബറലുകളുമാണ് അവരുടെ ഇടയിൽ. ഇത് വടക്കേന്ത്യയിലൊക്കെ ധാരാളം കാണുന്നത് ശ്വേതാംബരന്മാരാണ്. പക്ഷെ ഒരു ദിഗംബരന് അടുത്ത കാലത്ത് വളരെ പ്രസിദ്ധനായ ഒരു ദിഗംബരൻ മരിച്ചു. അത് വലിയൊരു അദ്ദേഹവും അവസാനം വളരെ വലിയൊരു പ്രസംഗം നിങ്ങളൊരു പക്ഷെ കേട്ടിരിക്കും. തുണിയില്ലാതെ ഒരാൾ സ്റ്റേജ് യൂട്യൂബിലൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ധാരാളം പ്രസംഗം. അതുപോലെ ഇത്രയും എന്താണ് ബിജെപി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗക്കാരൻ മോഡിയൊന്നും അടുത്തെത്തത്തില്ല. ഇത്രയും പ്രസംഗിക്കുന്ന ഒരാളെ കാണാൻ പ്രയാസമാണ്. അപ്പോൾ ഒരിക്കലൊരു വിവാദം ഉണ്ടായി. അതായത് ഇപ്പോഴത്തെ ഹരിയാന ഖട്ടർ മന്ത്രിസഭ തുടങ്ങുന്ന ദിവസം ഇയാളെ വിളിച്ച് അവിടെ കൊണ്ടൊന്ന് പ്രസംഗിപ്പിച്ച്. അപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ വിവാദം ഉണ്ടാക്കി. അതിന് അവിടെ ആരും പ്രസംഗമൊന്നും ഉണ്ടാക്കി, അവർക്ക് അതിനൊന്നും ഒരു വിഷയമില്ല. ഇവിടെയുള്ളൊരു ഈ മലയാളികൾ വിചാരിക്കുന്നത് കേരളമാണ് ഇന്ത്യയെന്നാണ്. ഇവിടെ വലിയ ബഹളം പറഞ്ഞു. അങ്ങനെ ഒരു സന്യാസി വിളിച്ച് നിയമസഭ തുടങ്ങിയപ്പോൾ അവിടെ പ്രസംഗിപ്പിച്ചത്. അവിടെ ആരും ഇതൊരു പ്രശ്നമേ ആക്കിയില്ല. അവിടെ എല്ലാവർക്കും ഇതൊക്കെ സർവ്വസാധാരണ സംഭവമാണ്. ഇവിടെ ഇന്ത്യയെക്കുറിച്ചൊരു ബോധമില്ലാത്ത കുറച്ച് ഊളന്മാരാണ് ഈ കേരളത്തിൽ കിടക്കുന്നത്. അവര് ബഹളം ഉണ്ടാക്കി, ഏയ് അതങ്ങ് പാടില്ല. അവിടെ അത് സർവ്വസാധാരണമായ ആണ് ഈ അടുത്ത കാലത്ത് മരിച്ചു. അങ്ങനെ സമാധിയിരുത്തൽ, സമാധിയിരുത്തുന്നത് ദഹിപ്പിക്കുക ചെയ്യുന്നു. ആ ദഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേക ഒരു പെട്ടി ഉണ്ടാക്കും. ആ പെട്ടിക്കകത്ത് തേങ്ങ ഈ വരുന്ന ആൾക്കാരെല്ലാം തേങ്ങ അതിനകത്ത് എറിയാണ്. ഈ ശബരിമലത്തെ ആഴിയുണ്ട്, അതുപോലെ ഈ ആഴി കടന്ന് ഈ ശരീരം വേകുകയാണ്. ഒരാഴി ഉണ്ടാക്കി അതിനകത്ത് തേങ്ങ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കത്തിച്ച് അതങ്ങ് ഭസ്മമൊക്കെയാണ്. അങ്ങനെയാണ് അവര് ദഹിപ്പിക്കുന്നത്. ഈ പറയുന്നതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. എവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത് ഇത്? അത് ജൈനന്മാരോട്ട് ഒരു ബന്ധമുള്ള കാര്യമാണ്. വേറെന്തോ എവിടെ കേട്ട ഇപ്പൊ പറയുകയാണ്. ഞാൻ എന്ത് പറയുന്നു എന്നുള്ളത് ഇവിടെ നിൽക്കും, മനസ്സ് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഗൾഫിലാണോ മനസ്സ്? ഗൾഫിലെത്തിയ ഇവിടെ നിൽക്ക്. ആ ചോദ്യവുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമാണ്. ഇവിടെ രണ്ട് കൂട്ടരെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവായി നമുക്കൊരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അത് ദിഗംബരന്മാര്, ശ്വേതാംബരന്മാര് അവരെങ്ങനെ ഉണ്ടായിരുന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരുടെ അഹിംസയെ കുറിച്ച് എന്തുകൊണ്ടാണ് അവര് തുണി കൊടുക്കാതിരിക്കുന്ന അഹിംസ, അവിടെ എന്തോന്ന് സപ്താന്തി, അതുമായിട്ടൊന്നും ഒരു ബന്ധമുള്ള കാര്യമുണ്ട്. അതൊക്കെ പറയുന്ന ബൗദ്ധരുടെ ഇടയിലാണ്. ഇത് പറയുന്നത് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൈനന്മാരെ കുറിച്ചാണ്. മനസ്സിലായോ? ഈ പറയുന്ന ജൈനന്മാരുടെ ഇടയില് എന്തായാലും നമ്മുടെ ഈ ഹിന്ദുക്കളുടെ ഇടയിലുള്ളത് പോലുള്ള വിവേചനമില്ല അവിടെ. അങ്ങനെ ഒരു വിവേചനമില്ല. പക്ഷേ അവിടെയും ഉണ്ട്. ഇപ്പൊ സിഖ് മതത്തില്, ക്രിസ്തു മതത്തില്, എന്തിന് ഇസ്ലാം മതത്തിൽ പോലും പഴയകാലത്തെ തൊട്ടുകൂടാത്തവരും മറ്റും മതം മാറി ചെന്നു കഴിഞ്ഞാൽ അതൊരു ഗ്രൂപ്പായി തന്നെ നിൽക്കും. ഉണ്ട് പല ലത്തീൻ കാത്തലിക്സൊക്കെ ഉണ്ട്. അത് അതുപോലെ ഒരു വിവാഹമൊക്കെ അവിടെയും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ജാതി വിവേചനം അവിടെ ഇല്ല. ഹിന്ദുക്കളുടെ ഇടയിലുള്ള ജാതി വിവേചനം അവിടെ ഇല്ല. പിന്നെ ഇതെല്ലാം പഴയകാലത്ത് ഈ മതങ്ങളുടെയൊക്കെ ഈ സ്ഥാപകന്മാരെല്ലാം ബ്രാഹ്മണരോ ക്ഷത്രിയരോ ഒക്കെയാണ് കൂടുതൽ. ബ്രാഹ്മണനല്ലെങ്കിൽ ക്ഷത്രിയനായിരിക്കും. ഇവരൊക്കെ ക്ഷത്രിയന്മാരെന്നാ പറയുന്നു. അന്ന് രാജാക്കന്മാരൊക്കെയാണ്. അദ്ദേഹത്തിന്റെ ഋഷഭദേവൻ ആദ്യത്തെ ആള്, അയാളുടെ മകനാണ് ബാഹുബലി. ബാഹുബലി എന്ന് പറയുന്നത് നമ്മുടെ സിനിമയിലെ ബാഹുബലിയല്ല. ഈ ബാഹുബലിയാണ് ഇങ്ങനെ നിന്നുകൊണ്ട് സമാധിയായ ആൾ. ഒരു വർഷം നിന്നുകൊണ്ട് സമാധിയായി. ആ നിന്നുകൊണ്ട് സമാധിയായ ആള്. അപ്പോ അവര് അഹിംസ എന്ന് പറയുന്ന വ്രതം ഇത്രയും കർശനമായി പാലിച്ച്. അപ്പൊ ഭാരതത്തിൽ ഇന്നിപ്പോ വലിയൊരു എന്താണ് പ്യുവർ വെജിറ്റേറിയനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഭാരതത്തിൽ ഈ വെജിറ്റേറിയനിസം എന്ന് പറയുന്ന ആശയം വരുന്നത് അതിന് ഹിന്ദുമതവുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അത് ജൈനന്മാരാണ് തുടങ്ങിവെക്കുന്നത്. അതിന് ജാതി വിവേചനമായിട്ടും ഒരു ബന്ധമില്ല. തുടങ്ങി വെച്ച കാര്യം പറയണം, എന്നും അങ്ങനെ ആയിരുന്നല്ല ഞാൻ പറയുന്നു. അവര് അഹിംസ എന്നുള്ളതിന്റെ രീതിയിലാണ് അവർ വെജിറ്റേറിയനിസം കൊണ്ടുപോകുന്നത്. ഈ വെജിറ്റേറിയനിസം തന്നെ പലതരത്തിലുണ്ട്. അതിൽ ഇവര് ലാക്ടോ വെജിറ്റേറിയൻസ് ആണ്. ലാക്ടോ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, കേട്ടിട്ടുണ്ടോ? അത് തന്നെ എന്നുവെച്ചാ പാല് കഴിക്കും, മുട്ട കഴിക്കത്തില്ല, ബാക്കി സസ്യങ്ങളെല്ലാം കഴിക്കുന്നതാണ്. നിങ്ങളൊക്കെ ലാക്ടോ വെജിറ്റേറിയൻസ് ആണ്. പാല് കഴിക്കും, മുട്ട കഴിക്കത്തില്ല. മുട്ട കഴിക്കും, പാല് കഴിക്കാത്ത വെജിറ്റേറിയൻസ് ഉണ്ട്. ഇതിനൊക്കെ കാരണങ്ങളുമുണ്ട് പറയുന്നത്, മനസ്സിലായ? അവന് ഓവോ വെജിറ്റേറിയൻസ് എന്ന് പറയും. ഓവോ വെജിറ്റേറിയൻസ് അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കറന്നെടുക്കുന്നതല്ലേ, പിടിച്ച് ഹിംസയുണ്ട് അതിൽ. എന്നേ ആ പശു കുടി കുടിക്കുന്നു, ഇങ്ങനെ കറന്നെടുക്കുന്നു. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ പശുവിനെ കറന്ന് പിന്നെ പാലെടുക്കുന്നത് കൊണ്ട് അതിൽ ഹിംസയുണ്ട്, എന്റെ അഹിംസാവൃതം അനുസരിച്ച് പാല് കുടിക്കാൻ പാടില്ല, ഞാൻ പാല് കുടിക്കാതിരിക്കാൻ രണ്ടു മൂന്ന് തവണ നോക്കി, പക്ഷെ പാല് കുടിക്കാതിരുന്ന ഞാൻ ചത്തുപോകും, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാലും കൂടെ കുടിക്കാതിരുന്ന എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്താണ് ലാക്ടോ വെജിറ്റേറിയനാണ്, പാല് കുടിക്കുകയാണ്. പക്ഷെ ഈ മുട്ടയിടുന്നത്, മുട്ട നമുക്ക് കറക്കേണ്ട കാര്യമില്ല, ബിസ്കിന്നിങ്ങനെ വരെയാണ് അല്ലേ, തനിയെ ഇടുന്നതല്ലേ, അപ്പൊ അതിന് ഹിംസയില്ല. അതാണ് അതിന്റെ യുക്തി. അതുകൊണ്ടാക്കാം, അതുകൊണ്ടാക്കാം. അല്ലെങ്കിലും ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം പറയണം. പാല് കിട്ടണമെങ്കിൽ എന്ത് വേണം? കറക്കണം, മുട്ടയ്ക്ക് കറക്കണം. അപ്പൊ ഈ കറക്കുക എന്ന് പറയുന്ന ഹിംസ അറിയില്ല. അതുകൊണ്ട് കുറച്ചു പേര് പറയുന്നത് എന്താണ്, ഓ വെജിറ്റേറിയൻസ് ആണ് നല്ലത് മറ്റേതിനെക്കാളും. പിന്നെ ഈ മുട്ട എന്ന് പറയുന്നത് അത് നമുക്ക് വെജിറ്റേറിയൻ മുട്ട ഉണ്ടാക്കാം, അതിന് വേറെ അവകാശങ്ങളില്ലല്ലോ. പാലിന് അങ്ങനെയല്ലല്ലോ, പാലിന് മനുഷ്യനല്ലല്ലോ, അത് മൃഗത്തിൻ്റെ കുട്ടികൾ തന്നെ എൻ്റെ അവകാശമുള്ളൂ. അപ്പോ അതിൽ കുറച്ച് ഹിംസയുണ്ട്. മുട്ട തീരെ ഹിംസയില്ലാത്തതാണ്. മുട്ട അത് തനിയെ ഇടുന്നു, അത് വെജിറ്റേറിയനാണ്. അപ്പൊ പാലിനെ അപേക്ഷിച്ച് വെജിറ്റേറിയൻ ഭക്ഷണം ഏതാണ്? മുട്ട. അതുകൊണ്ട് ഓ വെജിറ്റേറിയൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ മുട്ട കഴിക്കും. എന്ത് പറയുന്നു? ഇനി വീഗൻസ് പറയുന്ന എന്താണ്? വീഗൻസ് എന്ന് പറയുന്ന പാലും ഞങ്ങൾ കഴിക്കത്തില്ല, മുട്ടയും കഴിക്കത്തില്ല. എന്തുകൊണ്ട്? നിങ്ങള് കൃത്രിമമായ മുട്ടയാണ് ഉണ്ടാക്കുന്നത്, സ്വാഭാവികമായിട്ടല്ല. എന്ന് വെച്ചാൽ പിടക്കോഴിയും പൂവൻകോഴിയും ഇണചേർന്നെല്ലാം ഉണ്ടാക്കുന്നത്, അതൊരു ഹിംസയാണ് അല്ലേ. നിങ്ങളതിനെ മാറ്റി നിർത്തി അതിൽ നിന്ന് മുട്ടയുണ്ടാക്കുന്നു, അതുകൊണ്ട് അതിലും ഹിംസയുണ്ട്. പാല് കറക്കുന്നുണ്ടെങ്കിൽ അതിലും ഹിംസയുണ്ട്. അതുകൊണ്ട് രണ്ടും വേണ്ട, ഞങ്ങൾ സസ്യം മാത്രമേ കഴിക്കത്തുള്ളൂ. അത് വീഗൻസ്. ഇനി ഇനിയുണ്ട് പല പേരും വെജിറ്റേറിയന്മാരുടെ ഇടയിൽ. ഇതൊക്കെ പിൽക്കാലത്ത് വന്നാണ്. ജൈനന്മാർ പാല് കഴിക്കും, സസ്യാഹാരവും കഴിക്കും. പാലെന്ന് പറയുന്നത് എന്താണ്? അവരൊരിക്കലും പശുവിനെ കറക്കത്തില്ല, പശുവിനെ വളർത്തത്തില്ല. കറന്ന പാല് കയ്യിലൊഴിച്ചു കൊടുത്ത അത് വാങ്ങി തറയിൽ പോകുന്ന അങ്ങ് പോകും, ബാക്കി കഴിക്കും. അതിനവർ കണക്ക് കണ്ട് എത്ര മൂന്ന് കയ്യോ അത്രയേ ഉള്ളൂ. മൂന്ന് കയ്യിലൊഴിക്കുമ്പോൾ ബാക്കി തറയിൽ പോയി പോകുന്നത് കഴിച്ച് ബാക്കിയുള്ളത് അവർ കഴിക്കത്തു. ഇങ്ങനെയൊക്കെ ബഹുതമാശകളാണ് അവരുടെ. അപ്പൊ അഹിംസ ഇത്രയും അഹിംസ, പ്രതിരോധത്തിന് വേണ്ടി പോലും ഹിംസിക്കാൻ പാടില്ല. എന്ന് പറയുന്ന ആ അഹിംസ അതാണ് നമ്മുടെ ഭാരതത്തിൽ ഈ വെജിറ്റേറിയനിസം ഉണ്ടാക്കിയത്. അത് ബുദ്ധമതം, ബുദ്ധമതമായിട്ടാണ്. അങ്ങനെ അയ്യപ്പൻ അങ്ങനെ ഇരിക്കുന്നു, അതിനൊരു പേരിട്ട് വീരാസനം, അത്രയുണ്ട്. വീരാസനം അയ്യപ്പൻ പേറ്റന്റ് എടുത്തതൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കുന്ന കൊണ്ട് ആൾക്കാർ ഒരു ആസനം ഒന്നും കൊണ്ടാക്കി, അത്രയാണ്. അങ്ങനെയൊന്നും ആർക്കും ഇരിക്കാനൊന്നും പറ്റത്തില്ല, പ്രതിമ ഉണ്ടാക്കി വെക്കാനേ പറ്റും. അങ്ങനെ ഇരുന്ന മുട്ട് കഴിച്ച് പണ്ടാരം ഉണങ്ങും. ഒന്നിരുന്ന് നോക്കി, നടപ്പുള്ള കാര്യമില്ല അത്. അങ്ങനെയൊന്നും പേരവിരളത്തൊട്ടൊന്നും ആർക്കും ഇരിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഇരിക്കും, ജിംനാസ്റ്റിക്സിലൊക്കെ വേണമെങ്കിൽ അല്പസമയം ഇരിക്കും, അല്ലാതെ ആർക്കും അങ്ങനെയൊന്നും ഇരിക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ ഒരു എന്താണ്, ഒരു പ്രതിമ, അങ്ങനെ ഒരു നല്ല ഒരാളൊരു പ്രതിമ ഉണ്ടാക്കി ഉടനെ അതിനൊരു പേരിട്ട് വീരാസനം, ഇത്രയൊക്കെ ഉള്ളൂ അതിനകത്ത്. അങ്ങനെയൊന്നും ഇരിക്കാനൊന്നും ആർക്കും പറ്റത്തില്ല. അങ്ങനെ ആരെങ്കിലും ഒരാൾ കുറെ സമയം ഇരുന്ന് കാണിക്കട്ടെ, എന്റെ വിരളൊടിഞ്ഞു പോകും. നടക്കുന്ന കാര്യമുണ്ട്. നാല് കൈ കുടുംബം കുത്തിയല്ല, തവള ഇരിക്കും പോലെ ഇരിക്കാം. തവള ഇരിക്കുമല്ലോ ഒരു ഇരിപ്പ്, അതുപോലെ ഇരിക്കാം. ഇത് കൈ കുത്താതെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. വെറുതെ ആൾക്കാർ ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ല, നടക്കുന്ന കാര്യങ്ങളല്ല. അത്രയും അത് ശ്വേതാംബരന്മാര് പിൽക്കാലത്ത് വന്നാണ് അവര് തുല്യത കൊടുക്കുന്നത്. ദിഗംബരന്മാര് അവരുടെ യാഥാസ്ഥികരായോണ്ട് അവര് അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം അത് പ്രശ്നം ഇതാണ്, സ്ത്രീയും പുരുഷനും ഒരുമിച്ച് താമസിക്കാൻ പറ്റില്ല, ഇവർ വസ്ത്രം ധരിക്കുന്നുണ്ടല്ലോ. തുണി അത് പുള്ളിയുടെ ഒരു ബുദ്ധിയിൽ തോന്നിയ ഒരു ആശയമാണ്, പുള്ളിയുടെ ഒരു വെളിപാട്. സിദ്ധാശ്രമം എന്നല്ലേ പറയുന്നത്, എല്ലാരും തുണി കൊടുക്കുന്ന, നമുക്ക് തുണി കൊടുക്കാതിരുന്ന എന്താണെന്ന് പുള്ളി അങ്ങനെ ചൊല്ലി, ഇത്രയേ ഉള്ളൂ. അധികം വേറെ ഒന്നും ഇല്ല അതിനകത്ത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരാശയം ബുദ്ധവേദം. അധികം വേറെ ഒന്നും ജൈനമതത്തിൽ നിന്ന് വന്നത് ആകണം, ജൈന സ്വാധീനം കൊണ്ട് വന്നതായിരിക്കും ബുദ്ധമതത്തിനത് വന്നു. കാരണം ജൈനന്മാരൊരു തീർത്ഥങ്കരനെ പോലും സ്ത്രീയായി അംഗീകരിക്കുമെങ്കിൽ ബുദ്ധമതത്തിനും തീർച്ചയായിട്ടും അതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കും. സന്യാസം എന്ന് പറയുന്ന ജൈനന്മാരിൽ നിന്നാ എന്നുവെച്ചാൽ അത് പ്രകടമായി വന്നത്. അതിനെന്ത് മുമ്പും ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരിക്കും. എന്തായാലും ഒന്ന് ഹിന്ദുമതത്തിന്റെ വകയല്ല ഇത്, ഏഴാം നൂറ്റാണ്ടിലെ സംഭവങ്ങളാണ് പറയുന്നത്, ആറ് ഏഴ് നൂറ്റാണ്ടുകളിൽ. അന്ന് ഈ ഹിന്ദുമതം എന്ന് പറയുന്നവരെ ഇടപാടേ ഇല്ല. പിന്നെ വേദങ്ങളെന്നുണ്ടായിരുന്നു, ആ വേദങ്ങളിൽ ഇതുപോലുള്ള സന്യാസമാണ്. കാരണം ഇവരാരും തന്നെ വേദങ്ങളെ അംഗീകരിക്കുന്നവരല്ല, അവർക്ക് അവരുടേതായ ഗ്രന്ഥങ്ങളാണ്, ആഗമങ്ങളും മറ്റുമാണ്. അവർ വേദങ്ങളെ അംഗീകരിക്കുന്നവരല്ല. അപ്പോ അവര് അവരുടേതായ ഓരോ നിലപാടുകളാണ്, സ്വന്തം നിലപാടുകളാണ് അവർക്കുള്ളത്. അപ്പോ അത് ഇത് അതിൽ നിന്ന് പിരിഞ്ഞു നിന്നവരാണ്. പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഈ ജൈനന്മാരുടെയൊക്കെ അവർക്ക് അനുയായികൾ ഉണ്ടായിക്കൊക്കെ വന്നപ്പോ ബ്രാഹ്മിൻസ് ഒരുപാട് പേര് ബുദ്ധമതത്തിനും ജൈനമതത്തിനും ചേർന്നു. അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം പല രാജാക്കന്മാരെ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. രാജാക്കന്മാരെ അതിനെ പ്രോത്സാഹിപ്പിക്കുമോ അങ്ങോട്ട് ഈ ബ്രാഹ്മണ പൗരോഹിത്യം അങ്ങോട്ട് ചാടും. അതായത് ഇവരിത്രയും കർശനമായ ഈ അഹിംസാവ്രതം സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന സനാതനധർമ്മത്തിൽ അഹിംസയ്ക്ക് ഒരു പ്രാധാന്യമില്ല. അവര് പശുവിനെയും കാളയൊക്കെ കൊന്ന് തിന്നുകൊണ്ടിരുന്ന സമയം മനുസ്മൃതിയിലും മറ്റുമൊക്കെ മാംസഭക്ഷണത്തിനൊന്നും വിരോധമൊന്നുമില്ല. വേദത്തിൽ തന്നെ മധുവർഗത്തിൽ മാംസം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. പശുവും കാളയും അതിനൊന്നും വ്യത്യാസമൊന്നുമില്ല, അതൊക്കെ അവർ കൊന്ന് തിന്നിരുന്നതാണ്. പക്ഷേ ജൈനന്മാർക്ക് ആള് കൂടിയപ്പോ, കാരണം അത് ആള് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ വലിയ തപസ്സികളായി. തപസ്സികളാകുക എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ നിന്നും വ്യത്യാസമാണ്, അവിടെ ഒരു വ്യത്യാസം കാണുന്നു അല്ലേ. ഇപ്പൊ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ എന്താ ആള് കൂടുന്നത്? എന്താ എന്തുകൊണ്ടാ? അവര് സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തരാണ്. അതുപോലെ അവരിങ്ങനെ തപസ്സികൾ ചെയ്ത് നിന്ന് സമാധി, ഇരുന്ന് ബുദ്ധൻ കിടന്ന് സമാധി, ഇതൊക്കെ കണ്ടപ്പോ ജനങ്ങൾ അങ്ങോട്ട് ആകർഷിച്ചു. ജനങ്ങളാകർഷിച്ച് അവർക്ക് പ്രചാരം വന്നു തപസ് കൊണ്ടാണ്. പ്രചാരം വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ ബ്രാഹ്മണ പുരോഹിതന്മാര് വൈദിക പുരോഹിതന്മാര് എന്ന് പറയാം. വൈദിക പുരോഹിതന്മാരെല്ലാം അതൊക്കെ അങ്ങോട്ട് ചേർന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഇതിനോട് പിടിച്ചു നിൽക്കണ്ടേ? പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവരുടെ ഇടയിലും വെജിറ്റേറിയനും സംഘടന വന്നതാണ് പിൽക്കാലത്ത്. ഇത് എന്റെ നിഗമനമല്ല, ഡോക്ടർ അംബേദ്കറുടെ കാഴ്ച വ്യാഖ്യാനമാണ്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്ന ബുദ്ധമതവും ഹിന്ദുമതവും തമ്മിലുള്ള ആ സംഘർഷം, സനാതനധർമ്മവും തമ്മിലുണ്ടായ ആശയ സംഘർഷത്തിൽ ജൈനമതത്തിൽ നിന്നും ബുദ്ധമതത്തിൽ നിന്നുമാണ് വെജിറ്റേറിയനിസം ഹിന്ദുമതത്തിലേക്ക് വന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് ശരിയുമാണ്, നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതാണ് ശരി. അല്ലെങ്കിൽ യാഗത്തിന് ഈ പശുവിനെയൊക്കെ കൊന്ന് തിന്ന്, കാളയൊക്കെ കൊന്ന് തിന്ന്, അതിന്റെ കുടലൊക്കെ എടുത്ത് യാഗം നടത്തി കഴിഞ്ഞിരുന്നവർക്ക്, വെറും പ്രാകൃതന്മാരല്ലേ, ഈ മൃഗങ്ങളെയൊക്കെ കൊന്നിട്ട് അതിന്റെ കുടലൊക്കെ എടുത്ത് കത്തിച്ച് അതിന്റെ മണമൊക്കെ പിടിച്ച് കരിച്ചും പൊരിച്ചും ഒക്കെ തിന്നവരൊക്കെ എന്തോന്ന് അഹിംസ, വെറും പ്രാകൃത മനുഷ്യര്. ഋഷിമാരെന്നൊക്കെ പറയുന്നത് വെറും പ്രാകൃത മനുഷ്യരാണ്. അന്നത്തെ ആദിവാസികൾ. പക്ഷേ ഈ ജൈന ഭിക്ഷുക്കളൊക്കെ എന്താണ്, അവരതൊക്കെ വിട്ടിട്ട് തപസ്സിലേക്കൊക്കെ പോയി ഭയങ്കര അഭ്യാസങ്ങൾ. അവർക്ക് വലിയ ആശയങ്ങളൊക്കെ വന്നു, പാപം പാടില്ല, പാപം ഒഴിവാക്കണമെങ്കിൽ ഹിംസ ഒഴിവാക്കണമെന്നാണ്. മറ്റവരെന്താ പറഞ്ഞത്? ഹിംസ ചെയ്തിട്ട് പുണ്യം നേടണമെന്നാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കൊന്നിട്ട് പുണ്യം നേടണം, ആടിനെയൊക്കെ വെട്ടി അറുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ പുണ്യം കിട്ടുമെന്നാണ് ആര് പറഞ്ഞത്? വൈദിക ഋഷിമാര് പറഞ്ഞത്. ഇവരെന്താ പറഞ്ഞത്? കൊന്നുകഴിഞ്ഞാൽ പാപമാണ്, അതുകൊണ്ട് ഒന്നിനെയും കൊല്ലരുത്. ആ കൊല്ലാതിരിക്കാൻ വേണ്ടി അവരെ ജീവിതം തന്നെ അവർ ഓമിച്ചോളാം എന്ന് പ്രായോഗികമായ കാര്യമില്ല ഇന്നത്തെ. എന്നാലും ഞാൻ അന്നത്തെ കാര്യം പറയും. അങ്ങനെ മനുഷ്യരെന്ത് ജീവിക്കാൻ പറ്റും? പ്രയാസമാണ്. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ അങ്ങ് അവർ ജീവിച്ചു. അങ്ങനെയാണ് വെജിറ്റേറിയനിസം ഇവിടെ വരുന്നത്. ഇന്നിപ്പോ വെജിറ്റേറിയനിസത്തെ സംബന്ധിച്ച് വലിയ, പക്ഷെ പിൽക്കാലത്ത് ഈ വൈദിക പുരോഹിതന്മാര് വെജിറ്റേറിയനിസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവിടെ ജാതി വ്യവസ്ഥയുണ്ടല്ലോ, അവരതിനെ ജാതി വ്യവസ്ഥയുമായിട്ട് കൂട്ടിക്കലർത്തി. അപ്പോ മത്സ്യമാംസ ആഹാരം കഴിക്കുന്നവരൊക്കെ അസ്പൃശ്യര്, അവരെ തൊടാൻ പാടില്ല, അവരകറ്റി നിർത്തണം. ഇതൊന്നും കഴിക്കാത്ത, ഇതവരുടെ സ്വന്തമല്ല, ഇവർ മറ്റവരിൽ നിന്ന് എടുത്തതാണ്. ഇതൊന്നും കഴിക്കാത്ത ഞങ്ങൾ ശുദ്ധിയുള്ള ആൾക്കാർ. അങ്ങനെ ഇതിലെന്ത് ചെയ്തു? ശുദ്ധി അശുദ്ധി വിചാരം കടന്നു. ജാതിയുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോഴാണ് അതിന് ശുദ്ധി അശുദ്ധി വന്നത്. ഇത് ഏറെക്കുറെ ഇങ്ങനെയാണ്, ഡോക്ടർ അംബേദ്കർ പറയുന്നു ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ ആകാനേ വഴിയുള്ളൂ. ആര്യന്മാരെന്ന് പറഞ്ഞവര് അങ്ങനെ കുടിയേറിയ ആൾക്കാര് എല്ലാം കലർന്നുപോയി. ഇവിടെ അന്ന് ആദിവാസി കുടിയേറ്റവും തിരിച്ചുപോക്കും പലതവണ ആവർത്തിച്ച്. ഒരു കുടിയേറി ഇവിടെ നമുക്ക് താമസിക്കുകയല്ല, കുടിയേറിയവർ തിരിച്ചു അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് എത്രയോ ലക്ഷം വർഷം. ആധുനിക മനുഷ്യൻ എന്ന് വെച്ചാൽ 2.5 ലക്ഷം വർഷം മുമ്പെയാണ് ഈ രൂപത്തിൽ വന്നത്. എന്നിട്ട് അവരിങ്ങനെ കുടിയേറ്റം നടത്തി തിരിച്ചു പോയി, കുടിയേറ്റം നടത്തി തിരിച്ചു പോയി. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, ആഹാരം ഇതനുസരിച്ച് ഇവരിലെല്ലാം ഇവരുടെ ജീനുകളിൽ മ്യൂട്ടേഷൻ വന്നു, ആളുകളുടെ രൂപങ്ങൾ മാറി, എല്ലാം മാറി. അങ്ങനെ ആര്യൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകിച്ച് വംശമൊന്നും ഇങ്ങനെയൊക്കെ മാറി. പലയിടത്തും മാറി കഴിഞ്ഞപ്പോൾ എന്താണ്, ഇതെല്ലാം കൂടിക്കലർന്നു. അന്ന് കുടിയേറിയ ആൾക്കാർ തന്നെ ഇവിടെ വന്നപ്പോൾ ദ്രാവിഡരായത്. എന്നിട്ട് ഇവരിവിടെ അടങ്ങിയിരുന്നു, ഇവർ വീണ്ടും അങ്ങ് വടക്കോട്ട് സഞ്ചരിച്ചു, അവിടെയുള്ളവർ തെക്കോട്ട് സഞ്ചരിച്ച്. അപ്പോൾ ഇവരൊക്കെ കൂടിക്കലർന്നു. പുണർന്ന് പെറുമെല്ലാം ഒരിനമാണ്. അപ്പോൾ ഒരിനമേ ഉള്ളൂ, അല്ല ആര്യന്മാരെന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങൾ കൂടി കലർന്നതിൽ തന്നെ ചില വിഭാഗങ്ങൾ പിന്നെ കൂടിക്കലരാതിരുന്നു. അത് ദക്ഷിണേന്ത്യയിൽ ചില വിഭാഗങ്ങളുണ്ട്, ഹിമാലയത്തിൽ ചില വിഭാഗങ്ങളിൽ ചില ആൾക്കാരുണ്ട്, അവർ പിന്നെ കലർന്നില്ല. അവര് ചില പ്രത്യേകതകൾ ഉണ്ട്, അവരുടെ ജീനിലൊക്കെ ചില പ്രത്യേകതകളുണ്ട്. എന്നാലും കലർപ്പ് ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞു. ആര് പറഞ്ഞു പുറമെ കേരളത്തിന് എന്താ പ്രത്യേകത? ടിപ്പു ഒക്കെ ഈ അടുത്ത കാലത്തല്ലേ, ഈ കലർപ്പ് നടക്കുന്നതൊക്കെ ലക്ഷക്കണക്കിന് വർഷം കൊണ്ട് കിടന്ന കാര്യമാണ്. ടിപ്പു ഒക്കെ ഈ അടുത്ത കാലത്ത് കിടന്നതല്ലേ, ടിപ്പു എന്ത് കലർത്താനാ? അതൊന്നും കലർപ്പൊന്നുമല്ല, അതൊന്നുമല്ല കലർപ്പെന്ന് പറയും. മനുഷ്യനെ നായാടി നടന്ന ഒരു കാലമുണ്ട്, ആ കാലത്താണ് ഈ കലർപ്പ് സംഭവിച്ചിട്ടുള്ളത്. വേട്ടയാടി ജീവിച്ച, വേട്ടയാടിയും പറക്കിത്തിന്നും ജീവിച്ച ഒരു കാലമുണ്ട്. ആ കാലത്തിലാണ് മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി വന്ന് കറങ്ങിക്കൊണ്ടേയിരുന്ന ഒരു കാലം, ആ കാലമാണ്. അവർ ആസ്ട്രേലിയയിലെത്തി, അമേരിക്കയിലെത്തി, എല്ലായിടത്തും എത്തി. ആ ഒരു കാലത്താണ് കലർപ്പുകൾ സംഭവിച്ചത്. കലർന്ന ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്, കലരാത്ത ഒന്നുമില്ല. പിന്നെ കലർപ്പ് നിലച്ച ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്, അത് നമ്മുടെ തമിഴ്നാട്ടിലെ ഒരു ഭാഗത്തുണ്ട്. കലരാത്ത ഇന്നും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ കുറെ പേര് ജീവിക്കുന്നുണ്ട്. കലരാത്ത എന്ന് വെച്ചാൽ കലർന്നിട്ട് കലരാത്തവരാണ് അവരൊക്കെ. ഒരിക്കലും കലരാത്ത ആരുമില്ല, അങ്ങനെ സംഭവിക്കുന്നു. ഓക്കേ.